ഭാവേന ഭാവലക്ഷണം യസ്യ ക്രിയാ ക്രിയാന്തരം ലക്ഷ്യതേ തത് സപ്തമി സ്യാത് ഘോഷു ദുഹ്യമാനാസു ഗതഃ ദേവദത്തഃ കഥാഗത. എപ്പോഴാ പോയെന്ന് ചോദിച്ചോ പറയാണ് ഘോഷു ദുഹ്യമാനാസു ഗതഃ. പശുക്കളെ കറന്നുകൊണ്ടിരുന്നപ്പോ പോയി. അപ്പോ യസ്യ ക്രിയാ ക്രിയാന്തരം ലക്ഷ്യത, ഇവിടെ ക്രിയാന്തരം ഏതാണ്? ഗമനക്രിയ. അതിനെ ബോധിപ്പിക്കുന്ന മറ്റൊരു ക്രിയ ഏതാണ്? ദുഹ്യമാന ക്രിയ, ദോഹനക്രിയ. ഒരു ക്രിയയെ കൊണ്ട് വേറൊരു ക്രിയയെ ബോധിപ്പിക്കുമ്പോ അപ്പോ പറയുമ്പോ എന്തോരും പശുവിനെ കറന്നുകൊണ്ടിരിക്കെ പോയി. അത് കാണിക്കാനാണ് എന്ത് പറയുന്നത്? സതി എന്നുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കർമ്മഗത ക്രിയ. ഛാത്രേഷു അധീയമാനാസു ഗത, കുട്ടികൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കെ പോയി. അവിടെ ക്രിയ എവിടെയിരിക്കുന്നു? കുട്ടികളിൽ. കർത്തൃഗത ക്രിയ മറ്റൊരു ക്രിയയെ ബോധിപ്പിക്കുന്നു. ഇവിടെ കർമ്മഗത ക്രിയ മറ്റൊരു ക്രിയയെ ബോധിപ്പിക്കുന്നു. അങ്ങനെ രണ്ടു തരത്തിലും വരാം. കർത്താവിലുള്ള ക്രിയ മറ്റൊന്നിനെ ബോധിപ്പിക്കുമ്പം ഛാത്രേഷു അധീയമാനേഷു ഗത, അങ്ങനെ. അല്ലെങ്കിൽ ഇങ്ങനെയും വരാം, ഘോഷു ദുഹ്യമാനാസു ഗത. അത് പിന്നെ വിശേഷണ വിശേഷങ്ങൾ അനുസരിച്ച് പറഞ്ഞു. ദുഹ്യമാനാസു എന്ന സ്ത്രീലിംഗം വന്നത് എന്തുകൊണ്ടാണ്? ഘോഷു എന്ന് പറയുന്നു. ഛാത്രേഷു പുല്ലിംഗമായതുകൊണ്ട് അധീയമാനേഷു, അങ്ങനെ. ആ ക്രിയയുടെ വിശേഷങ്ങൾ, ക്രിയക്കനുസരിച്ച് ലിംഗവചന വിഭക്തികളെല്ലാം അതിനനുസരിച്ച് ഉപയോഗിക്കും. ധാരാളം പ്രയോഗിക്കുന്നതാണ്, ധാരണം ധാരാളം കിട്ടും. അത് തന്നെ കറന്നുകൊണ്ടിരിക്കുന്നു. എന്തിനെ? പശുക്കളെ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര്? കർത്താവായതുകൊണ്ട്, വിദ്യാർത്ഥികൾ. അപ്പൊ ആ ക്രിയയുടെ വിശേഷണമാണ് അർഹാണാം കർത്തൃത്വേ അനർഹാണാം അകർത്തൃത്വേ തദ് വൈപരീത്യേ ച. ഇവിടെ നാല് ഉദാഹരണമുണ്ട്. അത് ഈ വാർത്തികത്തിന് വിപരീതാർത്ഥം കൂടെ ഉണ്ട്. ഒന്നെന്താ പറയുന്നത്? അർഹാണാം കർത്തൃത്വേ, അതിനൊരു ഉദാഹരണം. പിന്നെ അനർഹാണാം അകർത്തൃത്വേ, അതിന് രണ്ടാമത്തെ ഉദാഹരണം. തദ് വൈപരീത്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നേരെ തിരിച്ചു പറയും. അങ്ങനെ അർഹാണാം അകർത്തൃത്വേ, പിന്നെ അനർഹാണാം കർത്തൃത്വ, അങ്ങനെ രണ്ട്. അപ്പൊ മൊത്തം നാല് ഉദാഹരണമായി. അല്ല, അർഹാണാം കർത്തൃത്വം എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർ പ്രവർത്തിക്കുമ്പോൾ. ഇപ്പോ ക്രിയ ചെയ്യുന്ന ആളിന് അത് ചെയ്യുന്നതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ എന്നർത്ഥം. ക്രിയ ചെയ്താൽ മാത്രം പോരാ, ക്രിയ ചെയ്യുന്നയാളിന് അത് ചെയ്യുന്നതിനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ അവിടെ എന്തുവരും? സപ്തമി വരും. ആദ്യത്തെ വാക്യം സത്സു തരത്സു അസന്ത ആസത്തെ. സത്സു എന്ന് പറയുന്നതിന്റെ രൂപം സൻശബ്ദത്തിന്റെ ബഹുവാനം. സത്രന്തമാണ് തരത്സു തരൻ. സത്സു തരസു എന്ന് പറഞ്ഞാൽ സത്തുക്കൾ തരണം ചെയ്യുമ്പോൾ എന്നർത്ഥം. സത്തുക്കൾ, അപ്പൊ ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് തരണം ചെയ്യുക. അതിന് അർഹനാരാണ് സത്തുക്കൾ. എന്തിനെ തരണം ചെയ്യുന്നു? സംസാരത്തെ. അപ്പോ ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യാൻ അർഹൻ ആയിട്ടുള്ളവരാണ് സത്തുക്കൾ. അങ്ങനെ വിവക്ഷിക്കുമ്പോൾ വിവക്ഷ അതാണ്. എന്തുകൊണ്ട് അസത്തുക്കൾക്ക് തരണം ചെയ്തുകൂടാന്ന് ചോദിക്കരുത്. ഇവിടെ വിവക്ഷയാണ്. അപ്പൊ സത്തുക്കൾ തരണം ചെയ്യുന്നു എന്ന് വിവക്ഷിക്കുന്നു. അപ്പൊ അതിലെന്തുവരും? സപ്തമി അസന്ത ആസദേ. അസന്ത എന്ന് പറഞ്ഞാൽ അസത്തുക്കൾ ഇരിക്കുന്നു, ഒന്നിച്ച് തരണം ചെയ്യുന്നില്ല ആസദേ. അപ്പൊ ഇവിടെ അർഹന്മാരായിട്ടുള്ളവരുടെ ക്രിയയുടെ കർത്തൃത്വത്തിന്റെ വിവക്ഷയിൽ സപ്തമി. അപ്പൊ സ്വാഭാവികമായിട്ടും അസത്തുക്കൾ തരണം ചെയ്യേണ്ടവരല്ല. അതുകൊണ്ടവിടെ കർമ്മത്തിന്റെ വീഴ്ച ഇല്ല. അതുകൊണ്ട് അവരുടെ കർമ്മവും ഇല്ല. അതുകൊണ്ട് അവിടെ സപ്തമി വരുന്നില്ല. ഇത് മനസ്സിലായാലും അടുത്തത് മനസ്സിലാവും. ആസതേ ക്രിയ. പക്ഷെ ഇവിടെ വിവക്ഷ എന്താണ്? ക്രിയ ഉണ്ടായാൽ പോരാ, പിന്നെ എന്ത് വേണം? എന്ത് വേണം? ക്രിയ ഉണ്ടായാൽ മാത്രം പോരാ, വിവക്ഷ വേണം. വിവക്ഷ എവിടെയാ ഉള്ളത്? എവിടെയാ? സത്തുക്കളിൽ. അസത്തുക്കളിൽ വിവക്ഷയുണ്ടോ? ഇല്ല. ആരാ വിവക്ഷ ഉണ്ടോ ഇല്ലയെന്ന് ആരാ തീരുമാനിക്കുന്നത്? ആ പറയുന്ന ആളിന്റെ അല്ല, കേൾക്കുന്ന ആളിന്റെ അല്ല. വിവക്ഷ എന്ന് പറയുന്ന ആരുടെയാണ്? വക്താവിന്റെ. അങ്ങനെ ഏത് വിവക്ഷ എന്ന് പറയുന്നത്? ക്രിയയുടെ കർത്തൃത്വത്തിന്റെ വിവക്ഷ. ആര് എന്ന് പറഞ്ഞ വിവക്ഷ ഉണ്ടോ? വിവക്ഷ എന്ന് പറഞ്ഞ ആരുടെയാണ് വിവക്ഷ? ഏത് എങ്ങനെ? അപ്പോ വിവക്ഷിച്ചതേ മനസ്സിലാക്കാവൂ, വിവക്ഷിക്കാത്ത മനസ്സിലാക്കാൻ പോരും. ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണോ, കർത്തൃത്വത്തിന് ആരാണ് അർഹതയുള്ളത് എന്നുള്ളതാണ്. കർത്തൃത്വത്തിന് അർഹനാരാണ് അനർഹനാണെന്ന് നോക്കണം. ഇവിടെ മുമ്പിൽ കിടക്കുന്ന എന്താണ്? സംസാര സാഗരം. അത് കിടക്കുന്നതിന് ആരാ അർഹൻ? പിന്നെ അതല്ലേ വിവക്ഷിക്കൂ? വെറുതെ ഇരിക്കുന്നവര് സംസാരം കിടക്കുന്നു, സാഗരം തരണം ചെയ്യുന്നു എന്ന് വിവക്ഷിക്കാൻ പറ്റുമോ? പറയുന്ന ആളിന് അങ്ങനെ ഒരു വിവക്ഷയുണ്ടോ? അസത്തുക്കളെല്ലാം സംസാരം സാഗരം ചെയ്യുന്നു എന്ന് വിവക്ഷയുണ്ടോ? പറയുന്ന ആൾ എന്താ ഉദ്ദേശിക്കുന്നത്? സത്തുക്കളുടെ കാര്യവും അസത്തുക്കളുടെ കാര്യവും പറയുന്നു. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പറയുന്നവന് സത്തായാ പോരാ, കേൾക്കുന്നവനും കുറച്ച് സത്തായിരിക്കണം. പറയുന്നവന് മാത്രം സത്തായാ പോരാ. സംസാര സാഗരമാണ് തരണം ചെയ്യേണ്ടത്. ആ തരണ കടത്തൃത്വം എന്ന് പറയുന്ന ആരിലെ ഉപേക്ഷിക്കാൻ പറ്റൂ? സത്തുക്കൾ. അസത്തുക്കൾ അവിടെ ഇരിക്കുന്നോ കിടക്കുന്നോ ഇതൊക്കെ ആരും നോക്കാൻ പോകുന്നു. സത്സു തരസു അസന്ത ആസതേ. ആ ഇനി നിങ്ങൾ പറഞ്ഞതുപോലെയും വരാം. അവിടെ ഇരിക്കാൻ അനർഹരായിട്ടുള്ള തത്വങ്ങളല്ലേ? ഏത് സംസാരം കടക്കാൻ ആരെന്നുള്ളതാണ്, അർഹരാൾ ആരെന്നുള്ളതാണ്. ആ ഇവിടെ അർഹരായി വരുന്നു ആര്? സത്തുക്കൾ. അനർഹരായി വരുന്നു? അത് പിന്നീട് വരും. ഇപ്പൊ വരുന്ന എന്താണ്? അർഹർക്ക് കർത്തൃത്വവും ഉണ്ട്, അനർഹന്മാർക്ക് അകർത്തൃത്വമാണ് ഉണ്ടോ? അനർഹന്മാരാണ് ഇവിടെ, അവർക്ക് തരണ കർത്തൃത്വം ഉണ്ടോ? അകർത്തൃത്വം. ആദ്യത്തെ ഉദാഹരണം, ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് അർഹന്മാരുടെ കർത്തൃത്വത്തിന്റെ വീഴ്ച ആണ്. രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? അനർഹാണാം അകർത്തൃത്വേ എന്നാണ്. അല്ല, അത് ഉദാഹരണം നോക്കും മനസ്സിലാവും. അടുത്ത് പറയുന്നത് എന്താണ്? അസസ്സു തിഷ്ടസ്സു സന്തഹ തരന്തി എന്നാണ് പറയുന്നു. അനർഹന്മാരുടെ അകർത്തൃത്വം. ഇവിടെ അനർഹന്മാരാരാണ്? അസത്തുക്കൾ. അവരെന്ത് ചെയ്യുന്നു? അവര് തരണം ചെയ്യുന്നില്ല. തിഷ്ടത് എന്ന് പറഞ്ഞ ഇവിടെ അവര് തരണം ചെയ്യുന്നില്ല ആണ് അനർഹാണാം അകർത്തൃത്വം. അപ്പോ എവിടെയാണോ അനർഹന്മാരുടെ അകർത്തൃത്വം വന്നത് അവിടെ എന്ത് വരണം? സപ്തമി വരണം. ഇവിടെ അനർഹന്മാരുടെ അകർത്തൃത്വം വന്നു. അനർഹന്മാർക്ക് ഇവിടെ തരണക്രിയ ഇല്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞു? അസസ്സു തിഷ്ടസ്സു. അനർഹന്മാർ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ അവരിൽ തരണക്രിയ ഇല്ല. സന്തഹ തരന്തി. പക്ഷെ ഇവിടെ സത്തുക്കൾ തരണം ചെയ്യുന്നു എന്നുള്ളതല്ല വിവക്ഷ. അവർ തരണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതല്ല ഇവിടുത്തെ വിവക്ഷ. എന്താണ്? അസത്തുക്കൾ തരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തിഷ്ടസ്സു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തരണം ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ ഏതിലാണോ വിവക്ഷ അതില് സപ്തമി വരും. അല്ലാതെ ആര് തരണം ചെയ്യുന്നു ആര് തരണം ചെയ്യുന്നില്ല എന്ന് നോക്കിയിട്ടല്ല. വക്താവിന്റെ വിവക്ഷ ഏതിലാണ് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ വാക്യത്തിൽ വക്താവ് വിവർത്തിക്കുന്നത്. എന്താണ്? അനർഹന്മാര് അകർത്തുക്കളാണ് എന്നുള്ളതാണ്. അതാണ് അവർ വക്താവ് പറയാൻ താല്പര്യപ്പെടുന്നത്. അസത്തുക്കൾ തരണം ചെയ്യുന്നില്ല. അത് ഏതിൽ നിന്ന് മനസ്സിലാക്കും? അസസ്സു തിഷ്ടസ്സു. സന്തഹ തരന്തി അത് ശരിയാണ്. പക്ഷെ അതിന്റെ സത്തുക്കൾ തരണം ചെയ്യുന്നു എന്ന് പറയുന്ന ആളിന്റെ വിവക്ഷയില്ല. അപ്പോ അതാണ് തരണം ചെയ്യുന്നോ തരണം ചെയ്യുന്നില്ലേ ഇരിക്കുന്നോ കിടക്കുന്നോ അതൊന്നുമല്ല, വക്താവിന്റെ വിവക്ഷ ഏതിലെന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ വാക്യത്തിൽ വക്താവിന്റെ വിവക്ഷ അനർഹാണാം അകർത്തൃത്വം. ആ അകർത്തൃത്വം എന്നുള്ളത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. തിഷ്ടസ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തരണം ചെയ്യാതിരിക്കുന്നു, ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നുകൊണ്ട് അവിടെ സപ്തമി ഒന്നു. ഇനി പറയുന്നു തദ് വൈപരീത്യച്ച. നേരെ വിപരീതമായിട്ട് വരുമ്പം ആദ്യത്തെ എന്താവും? അർഹാണാം അകർത്തൃത്വം നോക്കുക. അടുത്ത് സസ്സു തിഷ്ടസ്സു അസന്ത തരന്തി. അപ്പൊ അസത്തുക്കൾക്ക് തരണം ചെയ്യാൻ പാടില്ലെന്നൊന്നുമില്ല. സംസാര സാഗരത്തെ അസത്തുക്കളും തരണം ചെയ്യും. അതാണ് പറയുന്ന ആളിന് അസത്തുക്കൾ ഇരിക്കുന്നോ കിടക്കുന്നോ തരണം ചെയ്യുന്നോ ഒന്നുമല്ല. അയാളുടെ ഭാഷ എന്താണ് ഇവിടെ? അർഹാണം അകർത്തൃത്വം, അർഹന്മാര് തരണം ചെയ്യുന്നില്ല. ആര്? സത്സു തിഷ്ഠത്വം. സത്തുക്കളാണ് ആരിവിടെ? അർഹന്മാര്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? അകർത്തൃത്വം. എന്ന് വെച്ചാൽ അവര് തരണം ചെയ്യുന്നില്ല. ആ ഏതായാലും മതി, നിങ്ങളുടെ ആധ്യാത്മിക ഉപജീവികളായതുകൊണ്ട് ഞാൻ സംസാര സാഗരം എന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ല, അവിടെയും ചോദിക്കും. ഞാൻ വിചാരിച്ച് അത് പറഞ്ഞാലേ നിങ്ങൾ മനസ്സിലാക്കുമെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്? അത് പറഞ്ഞാലും എങ്ങനെ എങ്ങനെ? സത്സു തിഷ്ടത്സു. സത്തുക്കളം ചെയ്യുന്നു, തരണം ചെയ്യുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള കർമ്മയോഗികളും മറ്റും ലോകത്തേക്ക് കർമ്മം ചെയ്ത് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൽക്കാലം സംസാരം സാഗരം തരണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരല്ലേ? ഇല്ലേ? അപ്പോ തൽക്കാലം വേണ്ട, ബാക്കിയുള്ളവരെല്ലാം തരണം ചെയ്യട്ടെ, പിന്നെ ഞങ്ങൾ പോകാം. അതല്ലേ ലോകസേവനം എന്ന് പറയുന്നല്ലേ? അപ്പൊ സത്തുക്കൾ ഇരിക്കുന്നു, അസത്തുക്കൾ തരണം ചെയ്യുന്നു. നമ്മൾ വഴിമാറി കൊടുത്താൽ മറ്റുള്ളവർ പോകത്തല്ലേ? അന്നല്ല ചോദ്യം. നമ്മള് മറ്റുള്ളവരെ നന്നാക്കുന്നു, നന്നായവരങ്ങ് പോകും, നമ്മൾ നന്നായിക്കൊണ്ടിരിക്കും. ഇപ്പൊ സത്തുക്കൾ ഇവിടെ ഇരിക്കും, അസത്തുക്കൾ പോകും. അതിനെ അടുത്ത് വരും, അതടുത്ത് വരും. ഇവിടെ നേരെ വൈപരീത്യം വന്ന എന്താണ്? അർഹാണം അകർത്തൃത്വം. അർഹന്മാരാണ് അകർത്തൃത്വമാണ് അവരിൽ, അവരിയ്ക്കുന്നു എന്നർത്ഥം. അവർ തരണം ചെയ്യുന്നില്ല. അതാണ് സസ്സു തിഷ്ടസ്തു അസന്ത തരന്തി. അസത്തുകൾ തരണം ചെയ്യുന്നു. ഇനി വൈപരീത്യം എന്ന് പറയുമ്പം രണ്ടാമത്തടത്ത് എന്താണ്? അനർഹാണാം കർത്തൃത്വം എന്നാണ്. നേരത്തെ വന്നത് അർഹാണാം അകർത്തൃത്വം, ഇവിടെ അനർഹാണാം കർത്തൃത്വം. എന്താണ് അസത്സു തരത്സു? അതാണ് ഈ പറഞ്ഞത്. കംസനെ പോലെയുള്ള അസത്തുക്കൾ തരണം ചെയ്യുന്നു. അസത്തുക്കളുടെ ക്രിയയിൽ വിവക്ഷയുണ്ട് ഇവിടെ. സന്തഹ തിഷ്ഠന്തി. സത്തുക്കൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇരിക്കുന്നു. എത്രയോ ഋഷിമാരും മുനിമാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കാണ് നേരത്തെ കംസന് മോഷം കിട്ടിയിരുന്നു. അപ്പൊ അസത്തുക്കൾ തരണം ചെയ്യുന്നു, സത്തുക്കൾ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? അസത്തുക്കളിൽ വിവക്ഷയാണ്, ക്രിയയുടെ വിവക്ഷ. അതാണ് തദ്വൈപരീത്യം. അനർഹാണാം അകർത്തൃത്വം നടത്ത് അനർഹാണാം കർത്തൃത്വം നോക്കണം. സന്തഹത്തിഷ്ടന്തി. സത്തുക്കൾ തരണം ചെയ്യുന്നില്ല. ഷഷ്ടീച്ച അനാദരേ അനാദര അധികേ ഭാവലക്ഷണേ ഷഷ്ടി സപ്തമ്യുസ്തഃ രുദതി രുദതോ വാ പ്രവ്രാജീത്. കൃദന്തം പുത്രാധികം അനാദൃത്യ സന്യസ്ഥവാൻ ഇതി അർത്ഥ. ഇവിടെ ഉദാഹരണം എന്താണോ? രുദതി പ്രവ്രാജീത്. ഒരു ക്രിയ മറ്റൊരു ക്രിയയെ ബോധിപ്പിക്കുന്നു. കഥാ പ്രവ്രജിതവാൻ അല്ലെങ്കിൽ കഥാ സന്യസ്തവാൻ, നിങ്ങൾ എപ്പോഴാണ് സന്യസിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് രുദതി പ്രവ്രാജീത്. ഭാര്യയും മക്കളും എല്ലാം നിലവിളിച്ചുകൊണ്ടിരിക്കെ സന്യസിച്ചു, വീട് വിട്ടിറങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ ഒരാൾ കുടുംബത്തോടു കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് സന്യാസത്തിന് പണ്ടത്തെ കാലമാണേ, ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. പണ്ടങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്നിപ്പോ എന്താ മനസ്സിലാകത്തത്? ഇല്ല ഇല്ല, പോകുമ്പം ഭാര്യയുടെ ഇരിക്കട്ടെന്ന് വിചാരിക്കും, പിന്നെ പ്രശ്നം വരത്തില്ല. പണ്ടങ്ങനെയല്ല, എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ടാവും. അതാണ് രുദതി പ്രവ്രാജി. കഥാ സന്യസ്തവാൻ എന്ന് ചോദിച്ചു, ഇപ്പൊ പറയുന്നു എന്താണോ? കരഞ്ഞുകൊണ്ടിരിക്കെ, ഭാര്യയും മക്കളുമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കെ, ഇവിടെ എന്താണ് അനാദരം? രുദന്തം അനാദൃത്യ, കരയുന്നവരെ ശ്രദ്ധിക്കാതെ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സന്യസിക്കാൻ പറ്റും. അപ്പൊ അതാണ് അനാദരം എന്ന് പറഞ്ഞത്, കരയുന്നവരെ ശ്രദ്ധിക്കാതെ. അവർ കരയുന്നോ നിലവിളിക്കുന്നോ ഒന്നും തനിക്ക് പ്രശ്നമല്ല, തനിക്ക് പ്രശ്നം മോക്ഷമാണ് എന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് തിരിച്ചു. അതാണ് അനാദര ആധിക്യം എന്നാണ് മറ്റു പുസ്തകത്തിൽ പാഠം. എല്ലാത്തിനും ഇങ്ങനെയാണ് അനാദരാധിക. വേറെ പുസ്തകമുണ്ടോ? ഞാനങ്ങനെ പഠിച്ചതെന്ന് ഓർമ്മ. അത് കാര്യമൊന്നുമില്ല. ആധിക്യം അങ്ങനെ വേണ്ടത്, അനാദര ആധിക്ക് എന്നാ വേണ്ടത്. അതിലുണ്ടോ? അങ്ങനെ ആയിരിക്കണം, അങ്ങനെ പാഠം ശരിയായ അനാദരാധിക്ക്. അല്ല, ഇവിടെ ഏതോ പുസ്തകത്തിലുണ്ടല്ലോ. ഇതും വൈയാകരണ സിദ്ധാന്തം മതിയ? വേറെ എഡിഷൻ. അനാദര ആധിക്ക്, അനാദര ആധിക്യത്തെ കാണിക്കുമ്പോ ഭാവലക്ഷണം, ഭാവലക്ഷണം വേണം. എന്തുകൊണ്ട്? ഒരു ക്രിയ മറ്റൊരു ക്രിയയെ കാണിക്കുന്നു. ഏത് ക്രിയയാണ്? ആരോധനക്രിയ സന്യാസക്രിയെ ബോധിപ്പിക്കുന്നു. സപ്തമി ഇവിടെ എന്താണ് പ്രത്യേകത? എസ് ജ ഭാവേന ഭാവലക്ഷണം എന്ന് പറയുന്നത് സപ്തമി വിധിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഷഷ്ടി കൂടെ വിധിച്ചു, ഷഷ്ടീച്ച എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് രുദതഹ ശത്രുന്തോണം രുദൻ പ്രാവ്രാജി. അതായത് അത് മറ്റൊരു ക്രിയയെ ബോധിപ്പിക്കുന്നു. ഇവിടെ എല്ലായിടത്തും എങ്ങനെയാണ്? മറ്റൊരു ക്രിയയുടെ ലക്ഷകം എന്നാണ് എന്ന് വെച്ചാൽ ഇവിടെ ഇത് അവസാനിക്കുന്നില്ല. രുദതി എന്ന് മാത്രം പറഞ്ഞാൽ പൂർണ്ണമാകത്തില്ല. രുദതി എന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുക, എന്തോ ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, മറ്റെന്തോ ഒരു ക്രിയയുടെ സംഭവിച്ചു. അപ്പോ മറ്റൊരു ക്രിയയെ ബോധിപ്പിക്കുന്നു ആദ്യത്തെ ക്രിയ. ഇവിടെ പൂർത്തി എന്ന് പറയും, ഷഷ്ടിച്ച എന്ന് പറയുമ്പോ എന്തോരും രുദത ഷഷ്ടിയും വന്നു, രുദത പ്രാപ്രാചി ആണ് അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഈ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അനാദര ആധിക്യത്തെ എങ്ങനെ കാണിക്കുന്നു. രുദന്തം പുത്രാധികം അനാദൃത്യ, ശ്രദ്ധിക്കാതെ എന്നർത്ഥം. സന്യസ്ഥവാൻ ഇത്യർത്ഥ പ്രാവ്രാജി. അത് അനാദരാധിക്യം, അതിൻ്റെ അർത്ഥം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പുത്രാധികം, പുത്രൻ ഭാര്യ ഇതിനെല്ലാം ശ്രദ്ധിക്കാതെ സന്യസിച്ചു. പണ്ടത്തെ കാലത്ത് സന്യസിക്കുമ്പോൾ ഇതുപോലെ ആശ്രമമൊന്നുമില്ല, അതുകൊണ്ട് വീട്ടുകാർ ഉറപ്പായിട്ടും കരയും. കാരണം അടുത്ത് പോയാൽ ഭിക്ഷ എടുത്തല്ലേ ജീവിക്കാൻ പറ്റൂ. ഇന്നാകുമ്പോൾ കരയേണ്ട കാര്യമൊന്നുമില്ല, അല്ല കാശുള്ള ആശ്രമത്തിൽ പോയാൽ വീട്ടുകാരൊന്നും കരയേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലമായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. യഥശ്ച നിർദ്ധാരണം ജാതി ഗുണ ക്രിയാ സംജ്ഞാഭി സമുദായാദേകദേശസ്യ പൃഥക്കരണം നിർദ്ധാരണം യതസ്തത ഷഷ്ടി സപ്തമ്യൂസ്തഃ. ഇതും ധാരാളം ഉപയോഗിക്കുന്നതാണ്. നിർദ്ധാരണ ഷഷ്ടി, നിർദ്ധാരണ സപ്തമി എന്നെല്ലാം പറയും. ജാതി ഗുണ ക്രിയ സംജ്ഞാഭി സമുദായ ഏകദേശസ്യ പൃഥക്കരണം നിർദ്ധാരണം. യതഹ തഥ ഷഷ്ടി സപ്തമ്യസ്ഥ. അപ്പം നിർദ്ധാരണം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, നിർദ്ധാരണം ചെയ്യുക എന്നൊക്കെ പറയും. ഒരു സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ വേർതിരിക്കുന്നതിനാണ് പറയുന്നത് നിർദ്ധാരണം എന്ന് പറയും. നിർദ്ധാരണം ചെയ്യുക എന്ന് പറയും. അതെങ്ങനെ വേർതിരിക്കാം? ജാതി കൊണ്ട് വേർതിരിക്കാം, ഗുണം കൊണ്ട് വേർതിരിക്കാം, ക്രിയ കൊണ്ട് വേർതിരിക്കാം. സംജ്ഞ കൊണ്ടും വേർതിരിക്കാം. ജാതി ഗുണ ക്രിയ സംജ്ഞ. അത് ഇവിടെ പറയുന്നത് നൃണാം നൃഷുവ ബ്രാഹ്മണ ശ്രേഷ്ഠ. ഒരു പ്രയോഗമാണ്, മനുഷ്യരിൽ ബ്രാഹ്മണനാണ് ഉത്തമൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ജാതി കൊണ്ട് വേർതിരിക്കുകയാണ്. ഒരു സമുദായത്തിൽ, മനുഷ്യ സമുദായത്തിൽ നിന്ന് ഒരു ജാതിയെ വേർതിരിക്കുന്നു. നൃണാം നൃഷുവ, മനുഷ്യരിൽ അവരുടെ ഷഷ്ടി അല്ലെങ്കിൽ സപ്തമി ഒന്നു. ബ്രാഹ്മണ ശ്രേഷ്ഠ, ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്. അപ്പൊ ജാതി കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ നിന്നും ഒരു ജാതിയെ വേർതിരിച്ചു. അങ്ങനെ വരുന്നിടത്ത് നൃണാം നിഷുവ ബ്രാഹ്മണ ശ്രേഷ്ഠ. ഇപ്പോൾ പുതിയ വ്യാകരണ പുസ്തകങ്ങളിൽ നീ ഉദാഹരണം കൊടുക്കുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇരിക്കുന്ന ഏതെങ്കിലും പുസ്തകം നോക്കുക, ആധുനിക കാലത്ത് എഴുതിയ ഏതെങ്കിലും വ്യാകരണ പുസ്തകം, ഈ ഉദാഹരണം മാത്രം മാറ്റിയിരിക്കും. മനഃപൂർവ്വം മാറ്റിയിരിക്കും ഈ ഉദാഹരണം. അത് കാരണം അങ്ങനെ വരാൻ കാരണം മനുഷ്യരിൽ വച്ച് ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം നികൃഷ്ടരാണെന്നുള്ള ഒരർത്ഥം അർത്ഥാത് വരും. അത് വരും പിന്നെ ആൾക്കാരുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകും, വഴക്കാവും ബഹളമാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഉദാഹരണം പുസ്തകത്തിൽ, അതിൽ കാർത്തികിൻ്റെ ഇരിക്കുന്ന പുസ്തകത്തിൽ എന്താ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്? ഇല്ലേ പുസ്തകം? ആ, അതിനൊക്കെ വേറെ ഉദാഹരണം കൊടുത്തിരിക്കും. അല്ല, അത് ഇതിലെ സിദ്ധാന്തം മതി. ഇപ്പോൾ ഉള്ള പുസ്തകങ്ങളിലൊക്കെ ഉദാഹരണം മാറ്റിയപ്പെടുന്നു. വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചു. ഗവാം ഘോഷവ കൃഷ്ണ ബഹുക്ഷീര, ഗുണം കൊണ്ട് ഒരു സമുദായത്തിൽ നിന്ന് ഒന്നിനെ വേർതിരിക്കുന്നു. കൃഷ്ണം എന്ന് പറയുന്ന നിറമാണല്ലോ, ഗുണമാണല്ലോ. ഇപ്പൊ ഗവാം ഘോഷവ, പശുക്കളിൽ കറുത്ത പശുവിനാണ് പാല് കൂടുതൽ. ഇന്ന് പണ്ടത്തെ കാര്യമാണ്, ഇന്ന് പശുവിന്റെ കറുപ്പിനെ കാണും പാല് കൂടുതൽ കാണും, ചിലപ്പോൾ വെളുത്താൻ. പഴയ കാലത്തെ കാര്യം പറയാം. ഗവാം ഘോഷവ കൃഷ്ണ ബഹുക്ഷീര, അവിടെ ഷഷ്ടി അല്ലെങ്കിൽ സപ്തമി ഒന്നും ഗുണം കൊണ്ട് പശുക്കളിൽ നിന്ന് ഒരു പശുവിനെ വേർതിരിച്ചു. ബഹുക്ഷീര, ധാരാളം പാലുള്ളത്. ഇനി ക്രിയ കൊണ്ട് വേർതിരിക്കുന്നു. ഗച്ഛതാം ഗച്ഛസ്വ ധാവൻ ശീഘ്ര, ആ നടന്നുകൊണ്ടിരിക്കുന്നവരിൽ വേഗത കൂടുതലുള്ളത് ഇടയ്ക്ക് ഓടുന്നവനാണ്. ക്രിയ കൊണ്ട് ഒരാളെ വേർതിരിക്കുന്നവരും നടക്കുന്നവരൊരു ഗ്രൂപ്പാണ്. അതാണ് ഗച്ഛതാം ഗച്ഛസ്വ ഷഷ്ടി അല്ലെങ്കിൽ സപ്തമി ഒന്ന്. ധാവൻ ഓടുന്നവൻ, ശീഘ്ര ക്രിയ കൊണ്ട് വേർതിരിച്ചു ഒരാളിനെ. ധാവൻ ദേവദത്ത ശീഘ്ര, അങ്ങനെ. ഛാത്രാണാം ഛാത്രേഷുവ മൈത്ര പടു, ഛാത്രാണാം ഛാത്രേഷു അധ്യയനം ചെയ്യുന്നവരിൽ പേരുകൊണ്ട് ഒരുത്തം എടുക്കണാണ്. ആരാണ്? മൈത്രൻ. പേരുകൊണ്ട് ആ സമൂഹത്തിൽ നിന്നൊരാളെ വേർതിരിച്ചു. ഛാത്രാണാം ഛാത്രേഷുവ മൈത്ര പടു, മൈത്രൻ പടുവാണ്. പഞ്ചമേ വിഭക്തേ വിഭാഗോ വിഭക്തം നിർദ്ധാര്യമാണസ്യ എത്ര ഭേദഃ ഭേദ ഏവ തത്ര പഞ്ചമേ സ്യാത്. മാധുരാഃ പാടലി പുത്രകേഭ്യ ആഢ്യതരാഃ, ഇവിടെ വിഭക്തേ എന്ന് വെച്ചാൽ ഇവിടെ ഭാവാർത്ഥത്തിലാണ്. വിഭാഗം വിഭക്തം തികച്ചും ഭിന്നമായിരിക്കുമ്പോൾ ഭേദം മാത്രമുള്ളിടത്തെന്ന് നടത്തും. ഇവിടെ നിർദ്ധാരണം തന്നെ ചെയ്യുന്നു രണ്ടു കൂട്ടരാരെ, മാധുരാഹ പാടലിപുത്രേഭ്യ. തിരിച്ചും പറയാം, പാടലിപുത്രേഭ്യ മാധുരാഹ. പാടലിപുത്രകന്മാരെന്ന് പറയുന്നത് ആ നാട്ടിലുള്ള ആൾക്കാർ. പാടലിപുത്രത്തിലുള്ളവരാണ് പാടലിപുത്രകന്മാർ. മാധുരന്മാരെന്ന് പറയുന്നത് മധുരയിലുള്ളവർ. ഇവർ രണ്ടുപേരെയും വേർതിരിക്കുകയാണ് ഇവിടെ. അപ്പോ പാടലിപുത്രകന്മാരെ അപേക്ഷിച്ച് മാധുരന്മാര് ആഢ്യന്മാരാണ്, ധനവാന്മാരാണ്. അപ്പൊ ഇവിടെ തികച്ചും ഭേദം മാത്രമാണ്. ഭേദ ഏവ എന്നുവെച്ചാൽ മറ്റവർ പാവപ്പെട്ടവരും മാധുരന്മാര് സമ്പന്നന്മാർ, രണ്ട് രാജ്യങ്ങൾ, രണ്ട് ജനപഥങ്ങൾ, ഒരിടത്ത് സാധുക്കൾ താമസിക്കുന്നു, ഒരിടത്ത് ധനവന്മാർ താമസിക്കുന്നു. അങ്ങനെ രണ്ടുപേരെയും പൂർണ്ണമായും ഭേദമുള്ളിടത്ത്, അങ്ങനെ നിർദ്ധാരണം ചെയ്യുന്നിടത്ത് അങ്ങനെ പൂർണ്ണമായ ഭേദമുണ്ടെങ്കിൽ ഏതിൽ നിന്നാണോ നിർദ്ധാരണം ചെയ്യുന്നത് അവിടെ പഞ്ചമി. മധുര അത് ആയിരിക്കാനേ വഴിയുള്ളൂ. ഇത് അല്ല, ഇത് വേറെയാക്കും, ഇത് വേറെ, അത് തന്നെ ആയിരിക്കും. കാലം കഴിഞ്ഞപ്പോ താ എല്ലാം തായല്ലേ, സംഗതി അത് തന്നെ. അക്ഷരത്തിൽ വ്യത്യാസം വരും, കാലക്രമേണ വ്യത്യാസം വരും. പണ്ടിങ്ങനെയായിരുന്നു, ഇവിടെ മാധുര എന്ന് തന്നെയാണ്. മാധുര, ഇത് മാധുര, അത് വ്യത്യാസമൊന്നും, അത് കാലം കൊണ്ട് മാറിയതാണ്. അത് ഇതൊക്കെ ഒന്ന് തന്നെ. ഇത് മറ്റടുത്ത് താധ, പക്ഷെ അത് ഉച്ചാരണം കൊണ്ട് കാലം കഴിയുമ്പോൾ മാറും. പടലി പുത്രമാണ് പാട്ന എന്ന് പറയുന്നു. അപ്പം അതാണോ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയില്ലേ, അതുപോലെ മാറിയതായിരിക്കും, സ്ഥലം അത് തന്നെ ആയിരിക്കും. അക്ഷരത്തിൽ വ്യത്യാസമൊന്നും വിചാരിച്ചു. പാഠ്യതരാഹ എന്ന് പറയുമ്പോൾ അതും തരപ്പ് പ്രത്യമാണ്. വളരെ രണ്ടുപേരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എവരാണ് കൂടുതൽ സമ്പന്നന്മാരെന്നാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണമായ വിഭാഗത്തെ കാണിക്കുക, രണ്ട് രണ്ടാണ് എന്ന് കാണിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തു വന്നു, പഞ്ചമി വന്നു. പിന്നെ ഇതിൽ വരുന്നതിൽ പ്രധാനപ്പെട്ടതൊന്നുമില്ല, എന്നാൽ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ വിട്ടിട്ടുണ്ട് ഇടയ്ക്ക്. പക്ഷെ അത് മറ്റു പ്രക്രിയകളിലൂടെ പഠിച്ചു കഴിഞ്ഞാലേ അത് എളുപ്പമാകും മനസ്സിലാക്കാൻ. അപ്പോൾ കാരക പ്രകരണം ഇവിടം കൊണ്ട് അവസാനിച്ചു. വ്യാകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രയാസമുള്ളതുമൊന്ന് പൊതുവേ കരുതിപ്പോരുന്നതാണ് കാരകപ്രകരണം. അതിപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ ഇനി ബാക്കിയുള്ള പ്രകരണം നിങ്ങളൊന്നും ഇത് കടന്നു കിട്ടിയവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഇത് മനസ്സിലായവരെ സംബന്ധിച്ച് ബാക്കിയൊന്നും അല്ല. ഇത് എന്ന് വെച്ചാൽ ഉക്തം, അനുക്തം, പിന്നെ വിവക്ഷ, അവിവക്ഷ, പിന്നെ അർത്ഥങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ട്, പദങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടെല്ലാം വിഭക്തികൾ മാറി വരുന്നു. ഇതൊക്കെ ഒന്ന് അറിയുന്നതിന് പൊതുവെ മനസ്സിലാക്കാൻ പ്രയാസമെന്നാണ് പറയുന്നത്. നിങ്ങൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അടുത്ത് വരുന്നത് ഏതാണ്? തിങ്ങന്തം, സമാസം, കൃദന്തം, തദ്ധിതം. പ്രധാനമായിട്ട് വരുന്ന ഈ നാല് ഭാഗങ്ങളാണ്. അതിൽ രണ്ട് ഭാഗം പ്രധാനമായിട്ട്, പിന്നെ സ്ത്രീ പ്രത്യേകം ഇതൊക്കെ വരുന്നുണ്ട്, അതൊന്നും വലിയ പ്രധാനപ്പെട്ടതല്ല, വലിയ പ്രാധാന്യമില്ല. പ്രധാനമായിട്ട് വരുന്നത് തിങ്ങന്തം, കൃദന്തം, തദ്ധിതാന്തം, സമാസം, ഇതാണ്. ഇപ്പൊ നമ്മൾ കാരകത്തിൽ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ ലഘുസിദ്ധ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നു. അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ സിദ്ധാന്തപതി തന്നെ പഠിച്ചു പോകാൻ പ്രയാസമൊന്നുമില്ല. ഇത് മനസ്സിലായെങ്കിൽ പിന്നെ ലഘുസിദ്ധാന്തപതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ പോയാൽ ഒരു തകരാറ് സംഭവിക്കും. എന്താണോ എന്താണ് അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. അതിപ്പോ ഏത് പഠിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കും. ഏത് പഠിക്കാൻ പോയാലും ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കും. ഇല്ല, അത് വലിയ പ്രശ്നം വരത്തില്ല. സിദ്ധാന്തമതിയുടെ ക്രമത്തിന് പോയാൽ പ്രശ്നം വരില്ല. അടുത്ത് സിദ്ധാന്തമതി പഠിക്കുകയാണെങ്കിൽ സിദ്ധാന്തമതിയുടെ ക്രമത്തിന് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അധിക സൂത്രങ്ങളൊന്നും പെട്ട് കാണാൻ ഒന്നോ രണ്ടോ സൂത്രം കാണത്തുള്ളൂ. പഠിക്കുന്നതിനും ഒരു പ്രയാസമില്ല. ഇത് മനസ്സിലായവർക്ക് ബാക്കി മനസ്സിലാക്കുന്നതിനും പ്രയാസമില്ല. എന്നാൽ ഒരു തകരാറുമില്ല. അതെന്താണ്? പറയാമോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ലഘുസിദ്ധാന്തമതി തന്നെ പഠിച്ചു പോകുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം നമ്മള് അത്രയും ചെറിയ പകുതി സൂത്രങ്ങളില്ലല്ലോ. പകുതി സൂത്രങ്ങൾ പഠിക്കാതെ തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും ഒരു ശരിയായ ധാരണ കിട്ടും. എന്താണ് കൃതന്തം, എന്താണ് തദ്ധിതം, എന്താണ് സമാസം, എന്താണ് തിങ്ങന്തം, എല്ലാം അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഭാഷയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ വരും സിദ്ധാന്തം പഠിച്ചു കഴിയുമ്പോൾ. അതിന് സിദ്ധാന്തം അപേക്ഷിച്ച് പകുതി സമയം മതി. മൊത്തം സംസ്കൃത ഭാഷയെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് കിട്ടും. ഇന്നതാണ്. പിന്നെ അതിനെ അഭ്യാസം കൊണ്ട് വലുതാക്കിയാൽ മതി. ഒരു സിദ്ധാന്തമതി പഠിച്ചവരാണ് വേണ്ടി വന്നാൽ സ്വയം സിദ്ധാന്തമതിയും പഠിക്കാം. ഇനി പഠിക്കാതിരുന്നാൽ കൂടിയും ഭാഷയുടെ അടിസ്ഥാനമെല്ലാം കിട്ടിക്കഴിയും. പിന്നെ കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അപ്പോൾ അത് സിദ്ധാന്തമതിയുടെ പകുതി സമയം മതി ശരിക്കും. പക്ഷേ സിദ്ധാന്തമതി വഴി പോവുകയാണെങ്കിൽ ഇരട്ടി സമയമെടുക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വരാം. തിങ്ങന്തം പഠിച്ച്, സമാസം പഠിച്ച്, കൃതന്തവും പഠിച്ച് അവസാനമേ എന്തെത്തുള്ളൂ? തദ്ധിതം എത്തത്തുള്ളൂ. ഇവിടുത്തെ പഠിത്തത്തിൻ്റെ രീതി അനുസരിച്ച് അത് ഏത് കാലത്താണെന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. പ്രവചന അതീതമായൊരു കാലത്തായിരിക്കും അത് സംഭവിക്കുന്നത്. വർത്തമാന ജന്മത്തിലാണോ ഭാവി ജന്മത്തിലാണോ ഒന്നും പറയാൻ പറ്റില്ല. അതൊരു കാര്യത്തിന് ഗ്യാരണ്ടി ഇല്ല എങ്കിലും ആപേക്ഷികമായി പറഞ്ഞു പല സിദ്ധാന്തമതി തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കാലം ഒന്നിച്ച് ഇതൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് പറയണം. മൊത്തം സംസ്കൃത ഭാഷയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാവും. വൈദിക പ്രക്രിയ ഒഴികെ വൈദിക പ്രക്രിയ കൊണ്ട് വലിയ പ്രയോജനമില്ല. അപ്പൊ ഏതാ വേണ്ടത്? സിദ്ധാന്തമതി ശരി. എന്നാലും സിദ്ധാന്തം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച്. അപ്പോ ഇനി അടുത്ത് ഉള്ളത് ഇതാണ് തിങ്ങന്തം. തിങ്ങന്തം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു രണ്ട് ധാതുക്കളുടെ രൂപം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വലിയ പഠനത്തിനൊന്നും ആവശ്യമില്ല. സൂത്രങ്ങൾ മാത്രം. പ്രക്രിയയിൽ പ്രയാസമുണ്ട്. പ്രക്രിയകൾ വളരെ ഇതായിട്ട് പോകും. തിങ്ങന്തം സിദ്ധാന്തം, ഈ തിങ്ങന്തം പഠിച്ചു കഴിഞ്ഞുള്ള ഒരു പ്രയോജനം, മിക്കവാറും എല്ലാ രൂപങ്ങളെയും കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യം ഉണ്ടാവും. തിങ്ങന്ത രൂപങ്ങളല്ല, മിക്കവാറും ഇല്ല. സിദ്ധാന്തമതിയിൽ കൂടുതൽ ധാതുക്കൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, സൂത്രങ്ങളൊന്നും അധികമില്ല. സിദ്ധാന്തമതിയുള്ള സൂത്രങ്ങളേ ഉള്ളൂ, പക്ഷെ ധാതുക്കൾ മുഴുവൻ ധാതുക്കളും വരും അവിടെ. ഒരേപോലെയുള്ള രൂപങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്, ധാതുക്കൾ കൂടുതൽ വരും, സൂത്രങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് ലഘുസിദ്ധാന്തമതി പഠിച്ചാൽ തന്നെ വളരെ വളരെ പ്രയോജനം ചെയ്യും. മിക്കവാറും എല്ലാ ധാതുരൂപങ്ങളും പിന്നെ മനഃപ്പാഠം ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് മൂന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് രൂപങ്ങൾ മനഃപ്പാഠം ചെയ്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റും. മനസ്സിലാക്കി ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കി പോകണമെങ്കിൽ പ്രയാസം. പിന്നെ വരുന്ന സമാസം, കൃതന്തം, തദ്ധിത, ഈ മൂന്ന് ആണ് പ്രധാനമായി വരുന്നത്. സമാസം സിദ്ധാന്തമതിയിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ പ്രധാനപ്പെട്ടതെല്ലാം വരുന്നുണ്ട്. സിദ്ധാന്തമതിയിൽ വളരെ വിപുലമായിട്ട് വരുന്നുണ്ട്. കൃതന്തവും ലഘുസിദ്ധാന്തവതിയും നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാം മനസ്സിലാക്കാം. പക്ഷെ സിദ്ധാന്തമതി പോലെ അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരിതുണ്ടാവും. തദ്ധിതത്തിൽ എല്ലാ പ്രക്രിയകളും വരുന്നുണ്ട് ലഘുസിദ്ധാന്തമതി, അതുകൊണ്ട് തദ്ധിതത്തിലും പ്രധാനപ്പെട്ട എല്ലാം മനസ്സിലാക്കാം. വിശദമായ പഠനം വേണമെങ്കിൽ സിദ്ധാന്തമതിയിലേക്ക് പോകണം. തദ്ധിതം വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ അടുത്ത ഏതിലേക്ക് പോകണമെന്നുള്ളതാണ്. അപ്പോൾ ലഘുസിദ്ധാന്ത കൗമുദി എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. അടുത്ത് വരുന്നത് ഇവിടെ ഇപ്പോൾ സുബന്ധം, കാരകം, ലഘുസിദ്ധാന്തം തോന്നി വരുന്നതാണെങ്കിൽ അടുത്ത് വരേണ്ടത് തിങ്ങന്തമാണ്. സിദ്ധാന്തമതി ക്രമം അനുസരിച്ചാണെങ്കിൽ അടുത്ത് വരുന്നത് സമാസമാണ്. സമാസം കഴിഞ്ഞിട്ടാണ് തിങ്ങന്തം വരുന്നത്. അവിടെ സമാസം വരാൻ കാരണം സുബന്ധങ്ങൾ തമ്മിലാണ് സമാസം വരുന്നത്. സമാസത്തിന് ഏറ്റവും ആവശ്യം ആയിരിക്കുന്ന ഏതാണ്? കാരകം. ദ്വിതീയ സമാസം, തൃതീയ സമാസം, ചതുർത്ഥി സമാസം, ഇങ്ങനെ നോക്കുമ്പോൾ കാരകങ്ങളാണ് വളരെ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ സിദ്ധാന്തമതിയുടെ ക്രമം അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് അതായിരിക്കും കൂടുതൽ പ്രയോജനം. അടുത്ത് സമാസം, കാരണം അതാണ് കൂടുതൽ ആവശ്യമായി വരുന്നത്. തിങ്ങന്തം എന്ന് പറയുന്നത് പഠിച്ചില്ലെങ്കിലും ശരി, ആ രൂപങ്ങൾ അറിഞ്ഞിരുന്നാലും മതി. സൂത്രങ്ങൾ പഠിച്ചില്ലെങ്കിലും, ഇപ്പോൾ സുബന്ധങ്ങളെപ്പോലെ, ഷഡ്ലിംഗങ്ങളെപ്പോലെ, സൂത്രങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ഒരാകെ രൂപം ഓർത്തിരുന്നാൽ മതി. സൂത്രങ്ങളിലൂടെ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, ആ രൂപം അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ സമാസം അതുപോലെ, സമാസത്തെ സംബന്ധിച്ച് അതിന് വ്യക്തമായ നിയമങ്ങളുണ്ട്, അതറിഞ്ഞിരിക്കുന്നു. എന്താണ് ദൗരേഹി, എന്താണ് തത്പുരുഷൻ. പിന്നെ നമ്മൾ സാധാരണ വായിക്കുന്നിടത്തെല്ലാം സമാസം അറിയാത്തതിൻ്റെ വലിയൊരു ന്യൂനതയുണ്ട്. അറിയാത്തവർക്കാണ്, അറിഞ്ഞവർക്ക് പ്രശ്നമുണ്ട്. ഇപ്പം ഷഡ്ലിംഗങ്ങളും കാരകവും പഠിച്ചവരെ സംബന്ധിച്ച് സമാസം വളരെ എളുപ്പമായിരിക്കും. ആദ്യം അതിൻ്റെ തുടക്കം ഉള്ള ചില നിയമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി അനായാസമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിലെ കാര്യങ്ങൾ എല്ലാതും അങ്ങനെയാണ്. കാരകവും തന്നെ തുടക്കം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ്. അല്ല, തുടക്കം വളരെ ശ്രദ്ധിക്കും. അപ്പോൾ സമാസം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഭാഗം പിന്നെ തിങ്ങന്തം കഴിഞ്ഞ് കൃതന്തത്തിൽ പോകാൻ പറ്റും, കൃതന്തം കഴിഞ്ഞ് തദ്ധതത്തിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് അടുത്ത് നമ്മൾ ലഘു സിദ്ധാന്തമതി തന്നെയാണ്, ഇനി പിന്നെ സിദ്ധാന്തമതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, നമ്മൾ പഠിച്ചു പോകുന്നത് ലഘു സിദ്ധാന്തമതിയാണെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതേസമയം സിദ്ധാന്തമതി കൂടി പഠിച്ചും പോകാം സ്വയം. അത് വലിയ പ്രയാസമുള്ള കാര്യമില്ല, കുറച്ചു കൂടുതൽ സൂത്രം കൊണ്ട് വരുന്നേ ഉള്ളൂ. കഴിവുള്ളവർ അത് ശ്രമിച്ചു നോക്കുക, സിദ്ധാന്തമതി ഇവിടെ ക്ലാസ്സിൽ പഠിക്കുക, സിദ്ധാന്തമതി വീട്ടിൽ പഠിക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി ലഘു സിദ്ധാന്തമതി മതി. ആ ലഘു സിദ്ധാന്തമതി പഠിക്കുമ്പോഴും സിദ്ധാന്തമതി കയ്യിൽ വയ്ക്കുന്നതും അതിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതും വളരെ സഹായിക്കും. ബാലമനോരമ Thank you.